മുഖം സംയോജ്യ കർണാന്തേ ശബ്ദമുച്ചൈ സമുച്ചരൻ ജ്ഞാന പ്രബുദ്ധ്യതാം ശീഘ്രം രേ വൈരാഗ്യ പ്രബുദ്ധ്യതാം. തയോഹോ കർണാന്തേ മുഖം സംയോജ്യ നാരദ ഉച്ചൈ ശബ്ദം സമുച്ചരൻ തയോഹോ വിബോധനായ ശ്രമം ആരേഭേ ഇത്യർത്ഥഃ. കിം കൃത്വാ ജ്ഞാന ഹേ ജ്ഞാന ശീഘ്രം പ്രബുദ്ധ്യതാം രേ വൈരാഗ്യ ശീഘ്രം പ്രബുദ്ധ്യതാം ഇതി കൃത്വാ തയോഹോ ബോധനായ പ്രായതത